ശങ്കരം ഭാഷ്യാധ്യായം 1:14 അത്യന്മാറ് സൂത്രം 19 വാക്യാന്മയാത് ഇവിടെ സിദ്ധാന്തമാണ് ഏവം പ്രാപ്തേ ബ്രഹ്മ പരമാത്മോപദേശ ഏവായം കസ്മാൻ വാക്യാന്മയാത് വാക്യം ഹിതം പൂർവപരേണ അപേക്ഷ്യമാണം പരമാത്മാനം പ്രതി അന്യുത അവയവം ലക്ഷ്യത്തെ കഥമിതി തതുപാദ്യതേ അമൃതത്വസേതു നാശാസ്തി വിത്തേനേതി ആത്മവിജ്ഞാനം ഇതം ഉപദിശതി. അപ്പോൾ മൈത്രേയി പറഞ്ഞു, അമൃതത്വത്തെ പ്രാപിക്കാൻ കഴിയാത്ത ഇതെല്ലാം കൊണ്ട് കിമഹം തേനപുരി, അതുകൊണ്ട് എനിക്ക് എന്താ പ്രയോജനം? അങ്ങയുടെ സമ്പത്തും മറ്റും അതാവശ്യമില്ല. യദേവ ഭഗവാൻ വേദ തദൈവ മേ ബ്രൂഹി, അങ്ങ് എന്താണോ അമൃതത്വ സാധനമായി അറിയുന്നത് തദൈവ മേ ബ്രൂഹി, അത് തന്നെ സമ്പത്തല്ല, അത് തന്നെ പറയണം. ഇതി അമൃതത്വം ആശ്വാസനായ മൈത്രിയ, ഇങ്ങനെ അമൃതത്വത്തെ ഇച്ഛിക്കുന്നവളായ മൈത്രിയ്ക്ക് യാജ്ഞവൽക്കഹ യാജ്ഞവൽക്കൻ ആത്മവിജ്ഞാനം ഇതും പ്രതിശീലി. ഇനി പറയാൻ പോകുന്ന ആത്മവിജ്ഞാനത്തെ പ്രതിശീലി എന്നുവെച്ചാൽ അന്യത്ര പരമാത്മവിജ്ഞാനാത് അമൃത്വം അസ്ഥീതി ശ്രുതി സ്മൃതി വാദാഹ വദന്തി. എന്നിട്ടവിടെ ആ ഉപദേശത്തിൻ്റെ സംഗ്രഹം എന്നുള്ള നിലയ്ക്ക് ഭാഷ്യകാരൻ പറയുന്നു, അന്യത്ര പരമാത്മവിജ്ഞാനാത്, പരമാത്മവിജ്ഞാനം ഒഴികെ അമൃതത്വം അസ്ഥി, അതുകൊണ്ടല്ലാതെ അമൃതത്വം സാധ്യമല്ല എന്ന് ശ്രുതി സ്മൃതി വാദ വദന്തി. ശ്രുതി സ്മൃതി വാദങ്ങൾ പറയുന്നു, പരമാത്മവിജ്ഞാനമല്ലാതെ അതിന് വേറെ ഉപായമില്ല എന്നാണ്. തഥാച ആത്മവിജ്ഞാനേന സർവവിജ്ഞാന ഉച്യമാനം എന്നാ അന്യത്ര പരമകാരണ വിജ്ഞാനാത് മുഖ്യം അവകൽപ്പതേ. അതൊക്കെ അവിടെ പറഞ്ഞ കാര്യങ്ങളെ ഭാഷകാരൻ ചുരുക്കി അങ്ങ് പറയുകയാണ്. അവിടെ പറഞ്ഞല്ലോ, ആത്മവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം. അപ്പൊ ആത്മവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലതരത്തിലും പറയാം. ആത്മവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം, അത് ഒരാളുടെ അത്ഭുത സിദ്ധിയായിട്ടോ മഹാത്മാക്കളുടെ സിദ്ധിയായിട്ടോ യോഗികളുടെ അണിമാതി ഐശ്വര്യഫലമായിട്ടോ സർവവിജ്ഞാനം ഉണ്ടാകാറുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞു വരുന്നു, കേട്ടു വരുന്നു, ഈ മഹാത്മാവ് സർവജ്ഞനാണ് അങ്ങനെ പറഞ്ഞു വരുന്നു. പക്ഷെ ഇവിടെ പറയുന്ന എന്താണ്? മുഖ്യമായത് അതല്ല. മുഖ്യം നവകൽപ്പതേ, ഇവിടെ മൈത്രേയ യാജ്ഞവൽക്കൻ ഉപദേശിക്കുന്ന സർവവിജ്ഞാനം, സർവജ്ഞത്വം എന്ന് പറയുന്നത് അത് മുഖ്യമായ സർവജ്ഞത്വമാണ്. അതെന്താണ്? നാന്യത്ര പരമകാരണ വിജ്ഞാന, അത് ആ പരമകാരണ വിജ്ഞാനം അത് തന്നെ, അല്ലാ വേറെ ഒന്നുമില്ല. അവിടെ സർവജ്ഞത്വം എന്ന് പറയുന്നത് പരമാത്മവിജ്ഞാനമാണ്. അത് ജീവവിജ്ഞാനമല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനെക്കുറിച്ച് അറിയുന്നതല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത് പരമകാരണ വിജ്ഞാനം എന്നുള്ളത്. അപ്പോൾ പരമാത്മവിജ്ഞാനം അതല്ലാതെ വേറെ സർവജ്ഞത്വം അല്ല ഇവിടെ ഉപദേശിക്കുന്നത്. അല്ല പറയുകയാണ് എന്തെങ്കിലും ഒരു സാധന ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സർവ കാര്യങ്ങളെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒരാൾ അതിൽ പ്രവർത്തിക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും. പക്ഷെ ഇവിടെ അതല്ല പറയുന്നത്, പരമാത്മവിജ്ഞാനമാണ് സർവവിജ്ഞാനം എന്നുള്ള കാര്യമാണ്. അനന്തരേണ ഗ്രന്ഥേന തദൈവ ഉപവാദയതി, തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ അക്കാര്യമാണ്. പരമാത്മവിജ്ഞാനമാകുന്ന സർവജ്ഞത്വം, അതാണ് അവിടെ യുക്തിയുക്തം പ്രതിപാദിക്കുന്നത്. ബ്രഹ്മതം പരാദ യു അന്യത്ര ആത്മനോ ബ്രഹ്മവേദ ഇത്യാദിന. ആ മന്ത്രം നമ്മൾ മുമ്പ് വ്യാഖ്യാനിച്ചാണ്, നമ്മുടെ ഭാഷകാരൻ തന്നെ വ്യാഖ്യാനിക്കുന്നു. യോ ഹി ബ്രഹ്മക്ഷത്രാദികം ജഗദാത്മന അന്യത്ര സ്വതന്ത്രേണ ലബ്ധസദ്ഭാവം പശ്യതി തം മിഥ്യാദർശനം തദൈവ മിഥ്യാദൃഷ്ടം ബ്രഹ്മക്ഷത്രാദികം ജഗത് പരാകരോതി. യോഹി അതിനെ വ്യാഖ്യാനിക്കുകയാണ്, ബ്രഹ്മതം പരാദാ യു അന്യത്ര ആത്മനോ ബ്രഹ്മവേദ, അത് വിശദീകരിക്കുന്നു. യോഹി ബ്രഹ്മക്ഷത്രാധികം ജഗത് ബ്രാഹ്മണക്ഷത്രിയ തുടങ്ങിയ ജാതി, അതിനാണ് ബ്രഹ്മക്ഷത്രാധികം ജഗത്ത് എന്ന് പറയുന്നത്. അത് ആത്മനോ അന്യത്ര സ്വാതന്ത്ര്യേണ ലബ്ധസദ്ഭാവം പശ്യതി, മുമ്പ് വിശദീകരിച്ചവഴും പറഞ്ഞു. പരമാത്മാവിൽ നിന്ന് അന്യമായിട്ട് അത് നിലനിൽക്കുന്നതാണ് സ്വാതന്ത്ര്യേണ ലബ്ധസദ്ഭാവം പശ്യതി. അങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ദേഹാഭിമാനത്തോടുകൂടി ആത്മബോധം കൂടാതെ അദ്ദേഹത്തിൽ അഭിമാനിച്ചുകൊണ്ട് ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ് എന്നിങ്ങനെ ധരിക്കുന്നത് അതാണ് സ്വാതന്ത്ര്യനാന്ന് പറഞ്ഞു. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ ആത്മബോധം കൂടാതെ. ആത്മബോധത്തിലോ, ആത്മബോധത്തിൽ ദോഷമില്ല. ആത്മബോധത്തിൽ ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ് എന്ന് ധരിക്കുന്നതിന് ദോഷമില്ല. എന്തുകൊണ്ട് ദോഷമില്ല? ആത്മബോധത്തിൽ അതിനെ ധരിക്കുമ്പോൾ ഒന്നുകിൽ അത് ധരിക്കുന്നു, എന്താണ് അത്? പരമാർത്ഥമല്ല, ഭ്രാന്തിയാണ്. ഭ്രാന്തി എന്ന് ധരിച്ചാൽ, ഭ്രാന്തിയെ ഭ്രാന്തി എന്ന് ധരിച്ചാൽ ദോഷമില്ല. താൻ പരമാത്മസ്വരൂപനായിരിക്കെ എനിക്ക് ഞാൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ് എന്ന് തോന്നുന്നത് എൻ്റെ ഒരു വിഭ്രാന്തി മാത്രമാണെന്ന് ധരിച്ചാൽ, ഭ്രാന്തിയെ തിരിച്ചറിയാതിരിക്കുന്നിടം വരെ മാത്രമേ അത് ദോഷം ചെയ്യത്തുള്ളൂ. ഭ്രാന്തിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, രജ്ജുവിലെ സർപ്പത്തെ അത് ഭ്രാന്തിയാണെന്ന് തിരിച്ചറിയുന്നത് വരെ അത് ഭയത്തെ ഉണ്ടാക്കും. പക്ഷേ കേവലം ഭ്രാന്തിയാണെന്ന് തിരിച്ചറിഞ്ഞാലോ പിന്നെ അത് ഭയത്തെ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് സ്വാതന്ത്ര്യേണ ലബ്ധഭാവം. സ്വയം അതിനെ ദേഹാഭിമാനത്തോടുകൂടി ഞാൻ ബ്രാഹ്മണനാണ് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ജഗത് പരാകരോതി പറയുന്നു. ജഗത്തവനെ തിരസ്കരിക്കുന്നു എന്ന് പറയുന്നു. എന്തിൽ എങ്ങനെ തിരസ്കരിക്കുന്നു, എന്തിൽ നിന്ന് തിരസ്കരിക്കുന്നു, അല്ലെങ്കിൽ പരാജയപ്പെടുത്തുന്നു, പലതരത്തിലും പറയാം. ആ പരമാർത്ഥ ബോധത്തിൽ നിന്ന് ഒരാൾ പരമാത്മബോധം കൂടാതെ തന്നെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നെല്ലാം ധരിക്കുമ്പോൾ ആദ്യാഭിമാനം കൊണ്ട് തന്നെ അവനവിടെ ആത്മബോധം നഷ്ടപ്പെടുന്നു. അതുതന്നെ ആത്മബോധത്തിന് തടസ്സമായി നിൽക്കുന്നു എന്ന് പറയുന്നത് ജഗത്ത് അവനെ തിരസ്കരിക്കുന്നു എന്ന് പറയുന്നു. സത്യബോധത്തിന് ആ ജഗത്ത് അവനെ ഒരു തടസ്സമായി നിൽക്കുന്നു, പരമാർത്ഥ ബോധത്തിൽ നിന്ന് അവനെ അകറ്റുന്നു. അവനെ പരാജയപ്പെടുത്തുന്നു എന്ന് പറയുന്നതാണ്. അതിന്റെ സ്ഥാനത്ത് എന്താ വേണ്ടത്? താൻ പരമകാരണ സ്വരൂപനാണ്, തന്നിൽ ഇത്തരം വിഭ്രാന്തികൾ അനുഭവപ്പെടുന്നുണ്ട്, അത് സത്യമല്ല എന്നറിയണം. അവന് സ്വാതന്ത്ര്യേണ ലബ്ധ സദ്ഭാവം, പരമാത്മബോധത്തെ അപേക്ഷിക്കാതെ ദേഹാഭിമാനത്തെ മുൻനിർത്തി ലബ്ധ സദ്ഭാവം അത് സത്തായി ഉള്ളതായി പശ്യതി കാണുന്നു. എന്ത്? ബ്രാഹ്മണബോധം, ക്ഷത്രിയബോധം ഇതെല്ലാം തം മിഥ്യാദർശനം, അത് സത്യമായി കാണുന്നു. അതാണ് അവന്റെ മിഥ്യാജ്ഞാനം. രജുവിൽ സർപ്പത്തെ കാണുന്നതാണ് മിഥ്യാജ്ഞാനം. അതുപോലെ തന്നെ ബ്രാഹ്മണത്വാദി അഭിമാനമാണ് മിഥ്യാജ്ഞാനം. തദൈവ മിഥ്യാദിഷ്ടം ബ്രഹ്മ ക്ഷത്രാദികൻ ജഗത് പരാകരോതി. ആ ജഗത്ത് തന്നെ അവന്റെ ആ ബ്രാഹ്മണഭാവം, ക്ഷത്രിയഭാവം, എന്നുവെച്ചാൽ അത് ബ്രാഹ്മണൻ ക്ഷത്രിയനെന്നും ഇവിടെ പറയുന്നുണ്ടെങ്കിലും എല്ലാ ശരീരഭാവങ്ങളും വന്നെടുക്കണം. അതിന് മാത്രമായിട്ട് പ്രത്യേകിച്ച് വിശേഷതയൊന്നും. പിന്നെ ഇവിടെ അത് എടുത്തു പറയുന്ന എന്തുകൊണ്ട്? അത്തരം ബ്രാഹ്മണബോധം, ക്ഷത്രിയബോധമാണ് അവനെ ഈ വൈദികമായ കർമ്മങ്ങളിലേക്ക് നയിക്കുന്നത്. ആ ബോധമില്ലാത്തവന് കർമ്മം ചെയ്യാൻ കഴിയത്തില്ല. ഇത് എല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ആ തിരിച്ചറിവിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്, ബോധത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്, അവന്റെ അറിവിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ അറിവിനെ ആശ്രയിച്ചില്ലെങ്കിൽ അവൻ ദേഹാഭിമാനിയായി, അത് ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഏത് വേണോ ആകാം. കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് ബ്രാഹ്മണ ക്ഷത്രിയാദി വർണ്ണാഭിമാനമായതുകൊണ്ട് ഇവിടെ അതിനെ എടുത്തു പറയുന്നു. മറിച്ചാണെങ്കിൽ ഏത് പുരുഷ സ്ത്രീ ഏത് അഭിമാനമായത് ശരി, അവനെ അത് പരമാത്മബോധത്തിൽ നിന്നും അവനെ അകറ്റുന്നു. അത് തന്നെയാണ് അവന്റെ പ്രപഞ്ചം. ആ അഭിമാന ബോധം തന്നെ പ്രപഞ്ചം. ആ പ്രപഞ്ചം അവനെ സത്യത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു. അതുകൊണ്ട് അത്തരം അഭിമാനം തെ ആത്മബോധം കൊണ്ട് നിർമാർജനം ചെയ്യണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം കേവലമായ ബോധത്തെ ആശ്രയിച്ചിരിക്കുന്നു, അറിവിനെ ആശ്രയിച്ചിരിക്കുന്നു. സത്യവും മിഥ്യയും സംസാരവും മുക്തിയും എല്ലാം ഇവിടെ ആവർത്തിച്ച് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ബോധത്തെ ആശ്രയിച്ചിട്ടാണ്, അറിവിനെ ആശ്രയിച്ചിട്ടാണ്. അതിനപ്പുറം എന്തു തന്നെ ഉണ്ടായാലും ശരി, അതൊന്നും അവന് സ്പർശിക്കുന്ന കാര്യങ്ങളേ ഇല്ല. അവന് ഒന്ന് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. ജഗത്തിനെ ഇല്ലാതാക്കേണ്ട കാര്യമില്ല, ബ്രാഹ്മണ ക്ഷത്രിയാദി വർണ്ണങ്ങളെ നിഷേധിക്കേണ്ട കാര്യമില്ല, ഒന്നിന്റെ ആവശ്യമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം പരമകാരണബോധം, ആ പരമകാരണബോധത്തിൽ ബാക്കിയെല്ലാം സ്വയം അസ്തമിക്കുന്നു, ബാക്കിയെല്ലാ ബോധവും. അപ്പോൾ പരമകാരണബോധത്തിൽ നിന്നുകൊണ്ട് ബാക്കിയെല്ലാം ഇതിനെയും അറിയുമ്പോൾ ആ ജഗത്തിന് അവനെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ഇവിടെ പറഞ്ഞതുപോലെ ആ ജഗത്ത് അവനെ പരാകരോതി, അത് ജഗത്തിന് കഴിയില്ല. അതാണ് പറയുന്നത് മുക്തിയൻ. അതിനപ്പുറം മുക്തിയില്ല. മുക്തി എന്ന് പറയുന്നത് ഈ മിഥ്യാദൃഷ്ടി, ഭ്രാന്തി, അതിന്റെ പരിഹാരമാണ്. അതിന് പരിഹാരം എന്താണ്? സമ്യക് ദൃഷ്ടി. അതാണ് മിഥ്യാദൃഷ്ടിയെ പരിഹരിക്കുന്നത്. ആ സമ്യക് ദൃഷ്ടിയിൽ ഗുരുവൻ മുക്തനായിത്തീരുന്നു. അതിനപ്പുറം എന്തെങ്കിലും മുക്തി ഒരാളെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ആകാൻ നമുക്ക് പ്രതീക്ഷിക്കാം, പലതരത്തിലുള്ള മുക്തിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉണ്ടാകും. പക്ഷേ അത് അദ്വൈതി പറയുന്ന മുക്തിയല്ല. പല മുക്തിയുണ്ട്. നമ്മൾ പലരാണെങ്കിൽ നമുക്ക് പല മുക്തിയുണ്ട്. നമ്മൾ പലരായിരിക്കുന്നിടത്തോളം കാലം പല മുക്തികളും നമുക്കുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന അദ്വൈത മുക്തിയാണ്. അത് കേവലമായ പരമ കാരണ ബോധത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ്. ഇത് പലർക്കും ദഹിക്കാത്ത കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞാലും അല്ല മുക്തി എന്ന് പറഞ്ഞ് ഇനി എന്നിൽ എന്തെങ്കിലും സംഭവിക്കണം എന്നുള്ള പ്രതീക്ഷയാണ് പലരെയും മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ശരി, നമ്മൾ മുമ്പോട്ട് പോയാൽ എന്തെങ്കിലുമൊക്കെ നമ്മളിൽ സംഭവിക്കും, അത് ഉറപ്പാണ്. ഒന്നും സംഭവിക്കാതിരിക്കത്തില്ല. പക്ഷെ അത് മുക്തി എന്ന് തന്നെ പറയാൻ പറ്റില്ല. ഇത് ഭേദദൃഷ്ടിയും അപോദ്യായുധം സർവമേതയം ആത്മാ ഇതി സർവസ്യ വസ്തുജാതസ്യ ആത്മാവിതരേകം അവതാരേതി. അതുകൊണ്ട് ഇവിടെ ആ പരമകാരണബോധം എങ്ങനെയാണ്? ഭേദദൃഷ്ടിയും അപോദ്യ ഭേദദൃഷ്ടി അവിടെ നിഷേധിക്കുന്നു. അദ്വൈത ദൃഷ്ടിയാണല്ലോ. ദൃഷ്ടി എന്ന് വെച്ചാൽ ബോധം അറിവ്, അദ്വൈതാത്മബോധം. അത് ഭേദദൃഷ്ടി. എന്താ ഭേദദൃഷ്ടി പറയുന്നു? ഞാൻ ബ്രാഹ്മണനാണ്, അവൻ ക്ഷത്രിയനാണ്, ഞാൻ ഉയർന്നവനാണ്, അവൻ താഴ്ന്നവനാണ്. ഇതാണ് ഭേദദൃഷ്ടി. ഞാൻ പുരുഷനാണ്, അവൾ സ്ത്രീയാണ്. ഇതാണ് ഭേദദൃഷ്ടി. ഇതിനെ നിരാകരിച്ചിട്ട് പിന്നെ എന്ത് ബുദ്ധി വേണം, ബോധം എന്ത് വേണം? ഇതം സർവം ഇതയം ആത്മാ, ഈ ആത്മവിജ്ഞാനം വേണം. ഈ സർവവും ആത്മാവാണ്. എന്തൊക്കെ തനിക്ക് അനുഭവത്തിന് വിഷയമാകുന്നുണ്ടോ സർവവും, അത് തൻ്റെ സ്വരൂപമാണ്. ആത്മാന്ന് പറഞ്ഞാൽ അത് തൻ്റെ സ്വരൂപമാണ്. താൻ തന്നെയാണ് പലതായി തീർന്നിരിക്കുന്നത്. ഇതാണ് അദ്വൈതാത്മബോധം. ഇത് ഇതം സർവം ഏതായും ആത്മാ ഇത് സർവസ്യ വസ്തുജാതസ്യ സർവവസ്തുജാത. അതാണ് പറഞ്ഞത്, നമ്മൾ എന്തൊക്കെയാണോ ഇവിടെ അറിയുന്നത്, അറിയപ്പെടുന്ന വസ്തുക്കളാണ് സർവവസ്തുജാതം. പഞ്ചഭൂതങ്ങൾ, പഞ്ചഭൂതകാര്യങ്ങൾ, സർവവും ആത്മാവ്യതിരേകം അവതാരം. ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത് ഇതെല്ലാം ആത്മാവിൽ നിന്നും വ്യതിരിക്തമല്ല, അവ്യതിരേകമാണോ? അവ്യതിരേകം എന്ന് പറയുന്നതിന് ഒരു ആത്മാവാണെന്ന് പറഞ്ഞാൽ പോരെ, അങ്ങനെയും പറയാറുണ്ട്. അങ്ങനെയുള്ള ശ്രുതി പറയും, ഇതം സർവം ഏതയം ആത്മാ, ഈ കാണുന്നതെല്ലാം നിന്റെ സ്വരൂപമാണ്. പിന്നെ ഇതിനാ പറയുന്നത് അവ്യതിരേകം, വ്യതിരേകമല്ല എന്ന്. അത് ഏതുപോലെ ഇമ്പിരിക്കുന്നത് പുസ്തകമാണ്. ശരി, മനസ്സിലായി. ഇത് മേശയല്ല എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. എന്തിനങ്ങനെ പറയുന്നു? കാരണം ഇവിടെ ഒരു കുട്ടിയാണ് കൊണ്ടിരുത്തുന്നത്, അവനെ പഠിപ്പിക്കുകയാണ്. അവൻ്റെ മുമ്പിൽ മേശയുണ്ട്, പുസ്തകമുണ്ട്. അപ്പോൾ അവനോട് പറയുകയാണ്, ഇത് പുസ്തകമാണ്. അപ്പോൾ അവൻ ചോദിക്കും, അതെന്തായിരിക്കുന്നത്? അത് പുസ്തകമല്ല. രണ്ടും പറയേണ്ടി വരും. അവൻ്റെ ജിജ്ഞാസയെ ശമിപ്പിക്കുന്നതിന്, എന്നാലേ അവന് പുസ്തകത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടാകത്തുള്ളൂ. അതുതന്നെയാണ് ഇവിടെ ശ്രുതിയും ചെയ്യുന്നത്. ഇവിടെ ആത്മാ ഭിന്നമായി ഒന്നുമില്ല. എന്തുകൊണ്ട് ഭിന്നമായി? പലതും അനുഭവപ്പെടുന്നു. അപ്പോൾ പറയേണ്ടി വരും, ആത്മഭിന്നമായി ശരീരാദി പ്രപഞ്ചം അനുഭവപ്പെടുന്നവൻ ഇവിടെ പറഞ്ഞു വസ്തുജാതം. തൻ്റെ സ്വരൂപമായിട്ട് ഈ വസ്തുജാതങ്ങളെ ആരറിയുന്നു? എനിക്ക് പറയാൻ പറ്റുമോ ഞാനാണ് ഈ മൈക്ക്, ഞാനാണ് ഈ പുസ്തകം? പറ്റത്തില്ല. അങ്ങനെ ഒരു അനുഭവം ഒരിക്കലും ഉണ്ടാകത്തില്ല. അങ്ങനെ ആർക്കും അനുഭവം ഉണ്ടാകത്തില്ല. ഞാൻ മൈക്കാണ്, ഞാൻ പുസ്തകമാണ്, അങ്ങനെയൊന്നും അനുഭവം ഉണ്ടാകത്തില്ല. പിന്നെ അങ്ങനെ വിഭ്രാന്തി ഉണ്ടാകും ആർക്കെങ്കിലും, ഞാൻ മൈക്കാണ്, പുസ്തകമാണ് എന്നൊക്കെ വിഭ്രാന്തി ഉണ്ടാകും. എന്തുകൊണ്ട്? തത്വജ്ഞാനമല്ലാതെ പരമാർത്ഥ ജ്ഞാനമല്ല. പിന്നെ എങ്ങനെയാ ഉണ്ടാകുന്നത്? താൻ ആരാണെന്നുള്ള ബോധം ഉണ്ടാകുന്നു. ഞാൻ എന്ന് പറയുമ്പോൾ ഈ ശരീരാഭിമാനത്തോടുകൂടി ഞാൻ എന്ന് പറയുമ്പോൾ, ഈ ശരീരാഭിമാനത്തോടുകൂടി ഇരിക്കുന്ന പിണ്ടാഭിമാനത്തോടുകൂടി ഇരിക്കുന്ന ഞാൻ ആണിതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? മേശയാണ് അല്ല. കാരണം എന്റെ അഭിമാനം ഈ ശരീരത്തിൽ ഉറച്ചു പോയിരിക്കുക. അഭിമാനത്തെ തന്നെ എനിക്ക് ത്യജിക്കാൻ പറ്റുന്നില്ല. ഈ ശരീരത്തിൽ ഞാൻ അഭിമാനത്തോടുകൂടി ഞാൻ ജനിച്ചവനും വളർന്നവനായും മരിക്കാൻ പോകുന്നവനായും ഇരിക്കുന്ന ഈ ഞാൻ എനിക്കെങ്ങനെ പറയാൻ പറ്റും ഇതാണ് മേശയാണ് ഞാനെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ആത്മവ്യതിരേകം. പക്ഷെ അവൻ ആദ്യം തന്നെ ആ തത്വത്തെ മനസ്സിലാക്കുന്നു. ഇതാണ് തത്വം. അപ്പോൾ ആ തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ പറയാം, ആ തത്വമാണ് വസ്തുജാതങ്ങളെല്ലാം, ആ തത്വമാണ് നാനാരൂപങ്ങളിലിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാനാരൂപങ്ങൾ ആ തത്വത്തിൽ നിന്നും അന്യമല്ല. അത് വേറെ കാര്യമാണ്. തത്വദൃഷ്ടിയിലെ അത് പറയാൻ കഴിയത്തുള്ളൂ. അല്ല വെറുതെ ഒരാൾ ഞാൻ മേശയാണ് പുസ്തകമാണെന്ന് പറഞ്ഞാൽ ശരിയാകും. തത്വദൃഷ്ടിയിൽ ഒരേ ഒരു തത്വം തന്നെ നാനാ നാമരൂപങ്ങളോടുകൂടി പ്രകടമാകുമ്പോൾ പറയാം, ഇതെല്ലാം ആ തത്വത്തിൽ നിന്ന് വേറെയല്ല, എല്ലാം ആ തത്വം തന്നെ. അതിനാണ് നമ്മൾ സാധാരണ അമൃതത്തിന്റെയും കഷ്ടത്തിന്റെയും ദൃഷ്ടാന്തം പറയുന്നത്, സ്വർണത്തിന്റെയും ആഭരണത്തിന്റെയും ദൃഷ്ടാന്തം പറയുന്നത്. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താ ഈ പറയുന്നത്? ഇത് ഒരുവന്റെ കേവലമായ അറിവ് ബോധം, അതിനപ്പുറമൊന്നുമില്ല. ഈ തത്വ അവ്യതിരേകത്തെ അവതാരരീതി ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ബോധിക്കുന്നവൻ എന്താ ഉണ്ടാകുന്നത്? അവന്റെ ഉള്ളിലൊരറിവോ, ഇതാണ് സത്യം, എന്നിലൊരു തത്വം, അതിന് ആത്മാസ്വരൂപം എന്ന് പറയുന്നു, അത് തന്നെയാണ് ഈ ജഗത്തിന്റെ തത്വം. ആ തത്വത്തിൽ നിന്ന് അന്യമായി വേറൊന്നുമില്ല. ഇനി ഉണ്ടെന്ന് വിചാരിച്ചാൽ എന്താ തകരാറ്? ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ താതാത്മ്യം വരും, അഭിമാനം വരും, അതിൽ ആശ്രയിക്കും, അതിനെ ആശ്രയിച്ച് വ്യവഹാരങ്ങൾ വരും, സുഖദുഃഖങ്ങൾ വരും, മുക്തിയില്ല, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനെ തടയുന്നതിന് ഈ ബോധം, ഈ അറിവ് മാത്രമേ ഉള്ളൂ. അദ്വൈതത്തിൽ വിശേഷിച്ച് ഭാഷകാരൻ ഈ ഒരു ബോധത്തെ മാത്രമേ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. സർവത്ര ശ്രവണ മനനങ്ങളിലൂടെ ആ പരമാത്മ ബോധത്തെ ഉറപ്പിക്കുക. വേറെ ഒരു ബോധം അവിടെ ആവശ്യമുണ്ട്. ആണ് ഉപദേശിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഭൗതികവും ആധ്യാത്മികവുമായ പ്രശ്നങ്ങൾ നിരവധിയാണ്. അനാദിയായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, നിരവധി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിന് പരിഹാരം ഒന്നേ ഉള്ളൂ. എന്താണ്? ഇതിൽ നിന്നെല്ലാമുള്ള മുക്തി. അതിന് പരിഹാരം ഒന്നേ ഉള്ളൂ, ഹേതു ഒന്നേ ഉള്ളൂ, സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം, പരമകാരണ ബോധം. ആ ബോധത്തിലൂടെ എന്ത് പരിഹാരം ഇവിടെ സിദ്ധിക്കുന്നു അതിന്റെ ആവശ്യമേ ഉള്ളൂ. അധികം ഒന്നിന്റെ ആവശ്യമില്ല. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ബോധത്തിലൂടെ മറ്റെന്തോ പരിഹാരം സൃഷ്ടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വ്യർത്ഥം. ഈ ബോധം കൊണ്ട് ഒരുവൻ എന്ത് സംഭവിച്ചു അതിന്റെ ആവശ്യമേ ഉള്ളൂ എന്ന് ആ ബോധം ഉണ്ടാകുന്നവന് മനസ്സിലാകും. അല്ലാത്തവർക്ക് അത് മനസ്സിലാകത്തില്ല. വേറെ ഒന്നുകൂടെ പരിഹാരം ആവശ്യമില്ല. അപ്പോൾ ആ ബോധം ഇവിടെ പറയുന്ന സമ്യക് ബോധം, സമ്യക് ദൃഷ്ടി, പരമകാരണ ബോധമായിരിക്കണം. അതിനാണ് മുമ്പ് പറഞ്ഞ എന്താണ് പരമകാരണ വിജ്ഞാനം എന്ന് പറഞ്ഞു. അതാണ് ഇവിടുത്തെ സർവപ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അതിൽ നിന്നുണ്ടാകുന്ന പരിഹാരം മതി എന്നുകൂടെ ഓർക്കണം, വേറെ പരിഹാരമൊന്നും ആവശ്യമില്ല. മറ്റെന്തോ പരിഹാരം ഇവിടെ സംഭവിക്കണം എന്ന് പറഞ്ഞ് ധരിക്കുന്നതാണ് ഇതൊന്നും അറിയാത്തവരുടെ കുഴപ്പവും ഇതൊക്കെ അറിയുന്ന പണ്ഡിതന്മാരുടെ കുഴപ്പവും. പരമാകർണ വിജ്ഞാനത്തിന്റെ സ്ഥാനം അവർ മനസ്സിലാക്കുന്നില്ല പലരും. ആരും മനസ്സിലാക്കുന്നില്ല, ഞാനേ മനസ്സിലാക്കിയിട്ടുണ്ടെന്നല്ല പറയുന്നു, പലരും മനസ്സിലാക്കുന്നില്ല. ആ വിജ്ഞാനത്തിന്റെ വിശേഷത, അതിന്റെ സ്വരൂപം, അതിന്റെ ഫലം, ഇത് വ്യക്തതയോടെ ധരിക്കുന്നില്ല. മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ വ്യക്തതയില്ല. അത് പണ്ഡിതന്മാരെ സംബന്ധിച്ച് പോലും അങ്ങനെയാണെങ്കിൽ പിന്നെ സാധാരണക്കാരൻ്റെ പറയാനുണ്ട്. ഇപ്പം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വലിയ പണ്ഡിതനുമായിട്ട് സംസാരിച്ചു. ആ പണ്ഡിതനെ മോശമാക്കി ഞാൻ പറയുന്നതല്ല, നിങ്ങളെല്ലാം ടൂറ് പോയപ്പോൾ ഞാനും ഒറ്റയ്ക്കൊരു ടൂറ് പോയി. എനിക്ക് കൂട്ടത്തിൽ ടൂറ് പോകുന്ന ഇഷ്ടമുള്ള കാര്യമുണ്ട്, അതെൻ്റെ സ്വാതന്ത്ര്യത്തെ ബാധിക്കും. അതുകൊണ്ട് ഞാനൊരു ഒറ്റയാനാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോയി, കാശിയിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു വലിയ പണ്ഡിതൻ ആയിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം ഇതാണ്, ഈ വിജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെ ഗ്രഹിക്കുന്നില്ല. എന്താണ് മുക്തി എന്നുള്ളതിനെ കുറിച്ച്, ശാസ്ത്രഭാരം എന്ന് പറയുന്നത് ഞാൻ ചുമക്കുന്നതിൻ്റെ മൂന്ന് നാല് ഇരട്ടി ചുമക്കുന്നയാളാണ്. പുസ്തകഭാരം ഞാനും കുറച്ച് ചുമക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനും വളരെ മടങ്ങ് ചുമക്കുന്നയാളാണ്. അത്രയും കാര്യങ്ങളെല്ലാം ഓർമ്മയിലിരിക്കുക ഈ കാര്യമാണ്. എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഒരു ശ്ലോകം പോലും എൻ്റെ മനസ്സിലിരിക്കത്തില്ല. പ്രസ്ഥാനത്രയും മഹാപ്രസ്ഥാനവും എല്ലാം ഓർമ്മയിലിരിക്കുക, അതൊക്കെ നിരന്തരം പഠിപ്പിക്കുക, സംവാദങ്ങളിൽ ഏർപ്പെടുക. പക്ഷെ അതിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നു പല കാര്യങ്ങളും. നിങ്ങൾ കുറെ പേര് കേൾക്കുന്നു, കുറെ പേര് ഉറങ്ങുന്നു, പല കാര്യങ്ങളും കുറെ പേര് പലതും ചിന്തിച്ചിരിക്കുന്നു, പലതും ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഈ പറയുന്ന കേട്ട് ഉറങ്ങാതിരുന്നാലേ ഉള്ളൂ അതിശി. അപ്പോ പറയാത്തതുകൊണ്ടും കേൾക്കാത്തതുകൊണ്ടുമല്ല, ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും നമ്മളുടെ മനസ്സൂന്നി ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നു. അതാണ് പണ്ഡിതൻ പാണ്ഡിത്യത്തിനും വരുന്ന ഒരു കുഴപ്പം. ഇതാണ് ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ചങ്ങ് പോകുന്നു, പക്ഷേ എവിടെയാണോ അത് ശ്രദ്ധ പോകുന്നേണ്ടത് അവിടെ ശ്രദ്ധിക്കാതെ പോകുന്നു. അതാണ് തകരാറ് പറ്റുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കാതെ വിട്ടുപോകാൻ പാടില്ല. അത് ഈ ഭാഷ്യമെല്ലാം പഠിച്ചതിന് ശേഷം വലിയ ഗ്രന്ഥങ്ങൾ എഴുതി വരും, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഗ്രന്ഥങ്ങൾ എഴുതി, അതാണ് പിന്നെ ബാക്കിയുള്ളവർ പഠിക്കുന്നത്. ബുദ്ധി എന്ന് പറയുന്നത് ചെതറിപ്പോ ഏകാഗ്രത വരത്തില്ല. അവിടെ അതാ പറ്റുന്നത്. ഒരുപാട് ഈ വിഷയത്തെക്കുറിച്ചുള്ള വേദാന്തത്തെക്കുറിച്ച് വിശേഷ അദ്വൈതത്തെക്കുറിച്ചുള്ള ഒരുപാട് അറിവ് നമുക്കുണ്ടായി, ഒരുപാട് പ്രക്രിയകൾ അറിയാം. അതിനൊന്നും ഒരു കാര്യമില്ല. അതിന് നമ്മുടെ ഉള്ളിൽ പതിയേണ്ട ചില കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞതുപോലെ സർവം വിദിതം ഭവതി പിന്നെ ഒന്നും അറിയാനില്ല. അത് ശ്രദ്ധിക്കണം. അപ്പോൾ വലിയൊരു വിദ്വാനുമായിട്ട് സംസാരിച്ചപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം അതാണ്, അത് ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധയുണ്ട് താനും ശാസ്ത്രത്തെ സംബന്ധിച്ച്. നമ്മളെന്താ പറയുക, അതുകൊണ്ട് കാര്യമില്ല. അതാണ് ഇവിടെ ഭാഷകാരൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, പരമകാരണ വിജ്ഞാനം. അതുകൊണ്ട് എന്താ സംഭവിക്കേണ്ടത്? നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും തന്നെ സംഭവിക്കത്തില്ല. ആ പരമകാരണ വിജ്ഞാനത്തിൽ എല്ലാം അവസാനിച്ചു. ആ പരമകാരണ വിജ്ഞാനത്തിൽ സംഭവിക്കേണ്ടത് ഒന്നേ ഉള്ളൂ, മുക്തി. അതെന്താണ് ആ മുക്തി? അത് അറിഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണകളോ പ്രതീക്ഷകളോ ഉണ്ടെങ്കിൽ ഒന്ന് സംഭവിക്കും. ഇതിലൂടെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. മുട്ടുകുത്തി നടക്കാനേ പറ്റൂ, രണ്ടു കാലിലും നിവർന്നിരിക്കാൻ പറ്റത്തില്ല. അതാണ് പണ്ഡിതന്മാർക്കും പറ്റുന്ന തകരാറ്. പുണ്യ പണ്ഡിതന്മാർ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അത് മനസ്സിലായി. എന്നാൽ ഈ പാണ്ഡിത്യത്തിന്റെ ഭാരമൊന്നുമില്ലാത്ത ആൾക്കാർക്ക് ഈ അറിവ് പ്രകാശിക്കുന്നത് കൊണ്ട്, അതാണ് ഇതിൻ്റെ ഒരു വൈപരീത്യം. അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ ലോകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രാധാന്യം ആ അറിവിൻ്റെ ഇതാണ്, അറിവിൻ്റെ വിശേഷതയാണ്. അതാണ് ഭാഷകാരൻ ഇവിടെ പറയുന്നത്. അറിവിൽ മുക്തി എന്ന് പറയുന്നതിൻ്റെ താല്പര്യം അതാണ്. അതിൻ്റെ ഒരു പ്രധാനമായ അറിവിൻ്റെ ഏറ്റവും വലിയ വിശേഷതയാണ് ഇവിടെ പറഞ്ഞത്, വസ്തുജാതസ്യ ആത്മ അഭ്യതിരേകം അവതാരീതി. ഇവിടെ അവതരിപ്പിക്കുന്ന തത്വം, സിദ്ധാന്തം എന്ന് പറയുന്നത് ഇതെല്ലാം എന്താണ്, ആത്മാഭ്യതിരേകമാണ് എന്നുള്ള കാര്യമാണ്. ആത്മഭിന്നമല്ല, ആത്മാവിനോട് അഭിന്നമാണ് എന്ന് പറഞ്ഞാൽ എല്ലാം ആത്മാവ് തന്നെയാണ്, ബോധമാണ്. അപ്പോൾ അത് മതിയോ എന്നുള്ള ചോദ്യത്തിന് അർത്ഥമില്ല. കാരണം അങ്ങനെയൊരു ബോധം ഉണ്ടാവട്ടെ, കണ്ടാലും പോരാ, കേട്ടാലും പോരാ, അറിയണം. കണ്ടാലറിയണമെന്നില്ലല്ലോ, കേട്ടാലും അറിയണമെന്നില്ല. എന്തെല്ലാം നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അറിയാതെ പോകുന്നു. അറിയണം, അതാണ് പ്രധാനമായിട്ട്. കാണുന്നത് എന്ത്? കണ്ണിൻ്റെ പ്രവൃത്തി കൊണ്ട് സംഭവിക്കുന്നതാണ്, ഉള്ളിലാണ് സംഭവിക്കുന്നത്. കേൾക്കുന്നതോ ചെവിയുടെ പ്രവൃത്തി കൊണ്ട് ഉള്ളിൽ സംഭവിക്കുന്നത്. അറിയുന്നതിനോ അത് ഇത് രണ്ടിനെയും അപേക്ഷിക്കാതെ തന്നെ ഉള്ളിൽ സംഭവിക്കാം, നിരപേക്ഷമായി ഉള്ളിൽ സംഭവിക്കാം അറിവ്. വിശേഷിച്ചും ഇവിടെ പറയുന്ന പരമകാരണ വിജ്ഞാനം. അതാണ് ഒരാളടുത്ത കാലത്ത് പരിഹസിക്കുന്ന ഞങ്ങൾ, ഞാന എന്താ ഞാൻ എന്ന് പറയുന്നത്, ജ്ഞാനം ജ്ഞാനം എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. കാരണം ഈ പറയുന്ന പോലെ കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ജ്ഞാനമെന്ന് പറയുന്നത് നമ്മുടെ തുച്ഛമായ കാര്യമാണ്. നിരന്തരം കാണാനും കേൾക്കാനും അറിയാനും ഒരുപാട് കാര്യങ്ങളിവിടെയുണ്ട്. ഈ ജ്ഞാനത്തിനെന്താ വലിയ വിശേഷത? ശരിയാണ് അവിടെ ചിന്താകാൻ. കാരണം എന്തുകൊണ്ട് എപ്പോഴും കണ്ടും കേട്ടും എല്ലാം അറിയാൻ, പഠിക്കാനും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രയത്നത്തിന് ഫലമുണ്ട്, ഫലം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് തുച്ഛമായ കാര്യമാണ്. ജ്ഞാനത്തെ അങ്ങനെ പൊഴുതി പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ പറയുന്ന പരമകാരണ വിജ്ഞാനം എന്ന് പറയുന്ന ഉള്ളറിവ്, അത് ഇല്ലാത്ത ഒരുവനെങ്ങനെയാണ് ജ്ഞാനത്തിൻ്റെ മഹത്വം മനസ്സിലാകുന്നത്? അല്ലാതെ നമ്മൾക്കെങ്ങനെ ഒരാളെ ജ്ഞാനത്തിന്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്താൻ പറ്റും? അവന്റെ കയ്യിൽ ഇല്ലാത്ത ഒരു സാധനത്തിന്റെ മഹത്വത്തെ എങ്ങനെ ഒരാളെ ബോധ്യപ്പെടുത്തുന്നു? അതൊക്കെ വ്യർത്ഥമാണ്, അതിനുള്ള പരിശ്രമങ്ങളൊന്നും. സാധ്യമല്ല. ഒരു ഒരു ഒന്നിന്റെ മഹത്വത്തെ ഒരാളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അയാൾക്ക് അതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വേണം. അത് ഒരു ബന്ധമില്ലാത്ത ഒരാളെ ഒന്നിന്റെ മഹത്വത്തെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുന്നത്? അപ്പൊ ഈ പറയുന്ന പരമകാരണ വിജ്ഞാനം അവന്റെ ഉള്ളിൽ സംഭവിക്കുന്ന അതിനെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്തവനോ അതിന്റെ മഹത്വത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടൊരു കാര്യമില്ല, പരിഹസിക്കത്തേ ഉള്ളൂ. പരമകാരണ വിജ്ഞാനം ഒരുവന്റെ ഉള്ളിൽ സ്ഫുരിക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വ്യർത്ഥമായ ചോദ്യങ്ങളൊന്നും പ്രസക്തമാകുന്നില്ല. മുക്തി എന്താണെന്നുള്ള വിശദീകരണത്തിന്റെ ആവശ്യമേ ഇല്ല. രണ്ട് രണ്ട് തലത്തിൽ നിൽക്കുന്നു. അപ്പൊ അതാ അതിന്റെ പ്രാധാന്യമാണ്. അതാണ് ഇതെല്ലാം കൊണ്ട് സംഭവിക്കേണ്ടത്. ഇത് ശ്രുതിയിൽ എങ്ങനെ അവതരിപ്പിച്ചു പറയുന്നു, ദന്തുഭ്യാദി ദൃഷ്ടാന്തൈശ്ച തമേവ അവ്യതിരേകം ദൃഢയതി. നിരവധി ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു. ദന്തുവി ദൃഷ്ടാന്തം, വീണാനാദത്തെക്കുറിച്ച് പറഞ്ഞു, വീണാവാദനത്തെക്കുറിച്ച് എല്ലാം നമ്മൾ അവിടെ പരാമർശിച്ചാണ്. ഇവിടെ വ്യാഖ്യാനത്തിനും വന്നിട്ടുണ്ട്. യഥാ ദന്തുഭേദഹന്യമാനസ്യ യഥാ ശംഖസ്യ ധ്യായ ഇത്യാദിദൃഷ്ടാന്തൈദന്തുഭ്യാദിശബ്ദസാമാന്യാദന്തുഭ്യാദിശബ്ദഭേദഅഭേദേനഗ്രഹ്യമാണശക്തിഗ്രഹേ ഗ്രാഹേ രജതത്തവത്തത്ര കൽപ്പിതാഃ. അത് തന്നെ പറയുന്നത്, അച്ഛിദ് സ്വരൂപ സ്ഫുരണം വിനാ സ്ഥിതികാലേ സ്ഫുരണശൂന്യം ജഗദ്ചിദ്രൂപേ കൽപ്പിതം. അതിൻ്റെയൊക്കെ സാരം മനസ്സിലാക്കാൻ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ചിദ്രൂപ സ്ഫുരണം, ചിത് സ്ഫുരണം പറഞ്ഞല്ലോ. ഇതിൻ്റെ ഏറ്റവും വലിയ വിശേഷത ബോധത്തിലാണ്, അറിവിലാണ്. ആ അറിവെന്ന് പറയുന്നതോ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലൊക്കെ അതൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. പക്ഷെ അതിൻ്റെ പരമാർത്ഥ രൂപത്തിലെന്താണ്? അചിത് സ്ഫുരണം, സദാ തന്നിൽ സ്ഥിതി ചെയ്യുന്നതാണ്. എങ്ങനെ സ്ഥിതികാലി സ്ഫുരണശൂന്യം ജഗത്, ആ സ്ഫുരണരൂപ ആ ചിത് സ്ഫുരണം തന്നെ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ജഗത്ത് തനിക്ക് പ്രതീതമാകുന്നത്. ചിത് സ്ഫുരണമെന്ന് പറയുന്നുണ്ട്. ശബ്ദം കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഈ അറിവ് തന്നെ സർവത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അറിവ്, നന്മയും തിന്മയെയും സത്തിനെയും അസത്തിനെയും ബന്ധത്തെയും മുക്തിയെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അറിവിനെയാണ് ചിത് സ്ഫുരണം എന്ന് പറയുന്നത്. ഇത് എന്താ? ഇത് പരമാത്മപ്രകാശം തന്നെ, പരമകാരണ പ്രകാശം തന്നെ. പിന്നെന്തിനാ ഇവിടെ ശ്രുതിയുടെ ആവശ്യം? ശ്രുതിയാണിത് നമ്മളെ ബോധിപ്പിക്കുന്നത്. ഇതാണ് പരമകാരണ പ്രകാശം എന്ന് ബോധിപ്പിക്കുന്നത്. എന്തെങ്കിലും നമ്മളത് അറിയുന്നുണ്ട്, വിദഹു അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ആ ചിത്സ്ഫുരണത്തിലൂടെ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ജഗത് സ്ഫുരണം അത് സംഭവിക്കുന്നു. വളരെ സിമ്പിളായി പറയും, ചിത്സ്ഫുരണത്തിലൂടെ ജഗത് സ്ഫുരണം സംഭവിക്കുന്നു. ജഗത് അനുഭവം സംഭവിക്കുന്നു. അപ്പൊ നമ്മൾ ജഗത് വ്യവഹാരം സംഭവിക്കുന്നു. ഈ ചിത്ത് സ്ഫുരണം നിലച്ചാലോ, ചിത്ത് സ്ഫുരിക്കാതിരുന്നാലോ, ചിത്ത് ചിത്തായി തന്നെ ഇരുന്നാലോ അവിടെ ജഗത് സ്ഫുരണമില്ല. അതാണ് സുഷുപ്തി. അതും അനുഭവത്തിലുണ്ട്. വേറെ ഒരിടത്തും പോയി ഇത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം സ്വ അനുഭവത്തിൽ തന്നെയുണ്ട്. അതിനോട് പറഞ്ഞിരിക്കുന്നത് ചിത് സ്ഫുരണം വിനാ സ്ഥിതികാലേ സ്ഫുരണശൂന്യം ജഗത്, ജഗത്ത് സ്ഫുരണശൂന്യമായി. അസ്ഥിതികാലത്തിൽ ജാഗ്രത മുഖ്യമായിട്ട് അതാണ് അസ്ഥിതികാലം. പിന്നെ ഇവിടെ ജഗത്ത് ഈ സ്ഫുരണമില്ലെങ്കിൽ, ജഗത്ത് എന്ന് പറയുമ്പം കാണുന്നത് മാത്രമല്ല ഞാനും നീയും എല്ലാം ഉൾപ്പെടുന്ന സർവവും, ഇതെല്ലാം എന്താണ്? ഈ ചിദ്ഭാനം അതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതാണ് എന്നറിയുമ്പോൾ എന്താണ് നേരത്തെ പറഞ്ഞ ആ ജ്ഞാന വിശേഷത ഗ്രഹിക്കുന്നത്? എന്താണ് അതിൻ്റെ മഹത്വം ജ്ഞാനത്തിൻ്റെ? അതുകൊണ്ട് എന്ത് മനസ്സിലാക്കുന്നു? അങ്ങനെയുള്ള ഈ ജഗത്ത് ചിത് സ്ഫുരണത്തിൽ മാത്രം പ്രകടമായിരിക്കുന്ന ഈ ജഗത്ത് സ്ഥിതികാലത്തിൽ ജാഗ്രത കാലത്തിൽ അത് ചിദ്രൂപേ കൽപ്പിതം, ചിദ്രൂപത്തിൽ കൽപ്പിതമാണ്, സ്ഫുരണത്തിൽ കൽപ്പിതമാണ്. സ്ഫുരണം ശരി, ജഗത്തിൻ്റെ അനുഭവം പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും സ്വീകരിക്കാം. പക്ഷേ അത് കൽപ്പിതമെന്ന് പറയുന്നിടത്താണ് ആൾക്കാർക്ക് സ്വീകരിക്കാൻ വയ്യാത്ത. എന്താ കൽപ്പിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൽപ്പിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അസംഭവമായ ഇല്ലാത്ത കാര്യം പറയുന്നു എന്നാണ് നമ്മുടെ മനസ്സിലൊരു തോന്നൽ വരുന്നത്. കൽപ്പിതം രജ്ജുസർപ്പം പോലെ കൽപ്പിതം എന്ന് പറയുന്നു. ഒരുവൻ യോഗ്യനാണ്, മറ്റൊരുവൻ അവനെ യോഗ്യനല്ല എന്ന് കൽപ്പിച്ചു. ഒരുവൻ സത്യസന്ധനാണ്, വേറൊരുവൻ അവനെ കള്ളനെന്ന് കൽപ്പിച്ചു. ഇത്തരം ഭാവനകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇതുപോലെയാണ് കൽപ്പനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ ഇവിടെ ജഗത്തിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു അർത്ഥമൊന്നുമില്ല. ഇത് ഈ ജഗത്ത് ആ ചിസ്ഫുരണത്തിൽ സ്ഫുരിക്കുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ, അനുഭവപ്പെടുന്നു എന്നുള്ള ഒരർത്ഥമേ ഉള്ളൂ. അതുകൊണ്ട് എന്താ വിശേഷത? ഈ ചിസ്ഫുരണത്തിൽ ജഗത്ത് അനുഭവപ്പെടുന്നു. നിങ്ങൾ ധരിക്കുന്ന തരത്തിൽ അത് മായയെന്നോ മിഥ്യയെന്നോ കൽപ്പനയെന്നോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു തരത്തിലും ധരിക്കില്ല. കൽപ്പിതെന്ന് വെച്ചാൽ ഇത് അനുഭവ വിഷയമായിരിക്കുന്നു. അത് അങ്ങനെ പറയുന്നുകൊണ്ട് കേൾക്കുന്നുണ്ട് എന്താ ലാഭം? എവിടെയാണോ സ്ഫുരണം ഇല്ലാത്തത് ഇത് അനുഭവ വിഷയമാകുന്നില്ല. അതാണ് മുഖ്യം. ചിത്ത് ചിത്തായിരിക്കുന്നത് സ്ഫുരിക്കാതിരിക്കുന്ന അവിടെ ജഗത്ത് അനുഭവ വിഷയമാകുന്നില്ല. അപ്പൊ ജഗത്തിന് അങ്ങനെ ഒരവസ്ഥ കൂടെ ഉണ്ട്. ജഗത്ത് എപ്പോഴും ഇങ്ങനെ അനുഭവ വിഷയമായിരിക്കുന്നതല്ല, ജഗത്ത് അനുഭവ വിഷയമല്ലാതെയും ഇരിക്കുന്നു. അപ്പോ അത് സ്ഫുരിച്ചുകൊണ്ടിരിക്കുക സ്ഫുരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നു. അതിനെയാണ് കൽപ്പിതമെന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ അറിയുന്നു, അപ്പോൾ അതിനറിയുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ഞാൻ കാണുന്നു കാണുന്നില്ല അതൊക്കെ വൈരുദ്ധ്യങ്ങളാണ് പറയുന്നത്. കേൾക്കുന്നു കേൾക്കുന്നില്ല അങ്ങനെയല്ല, അറിയുന്നുണ്ട് ഞാൻ, പക്ഷേ ഞാനിതിനെ അറിയാതേ ഇരിക്കുന്നു. ഇത് സ്ഫുരിക്കുകയും സ്ഫുരിക്കാതിരിക്കുകയും ചെയ്യുന്നു. സ്ഫുരിക്കുകയും സ്ഫുരിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് സത്യമല്ല. പിന്നെന്താ സത്യം? ചിത്ത് സ്ഫുരിക്കുമ്പോഴും ചിത്ത് സ്ഫുരിക്കാതിരുന്നപ്പോഴും എന്താണോ നിലനിന്നത്, ചിത്തിന്റെ സ്ഫുരണാസ്ഫുരണങ്ങൾ എവിടെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് സത്യം. ഇതിന് സ്വാനുഭവത്തെ മാത്രം പരിശോധിച്ചാൽ മതി. ആ സത്യം ശരി, ആ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ സംഭവിച്ചത്? ശ്രോതാവായ നിന്നിൽ എന്താ സംഭവിച്ചത്? അത് തന്നെ. ഒരുവൻ ശ്രോതാവാണെങ്കിൽ അവന്റെ ഉള്ളിൽ സംഭവിക്കുന്നത് ആ സത്യബോധമാണ്. ആ സത്യബോധം പരമാർത്ഥബോധം പരമകാരണബോധം സംഭവിച്ചാൽ പിന്നെ അവന് അവശേഷിക്കുന്ന എന്താണ്? അതിനാണ് മുക്തി എന്ന് പറയുന്നത്, വേറൊന്നുമില്ല. ആ പരമാർത്ഥ ബോധം പിന്നീട് അവൻ്റെ ഉള്ളിലെ എല്ലാ വികല്പങ്ങൾക്കും അർത്ഥി വരുത്തുന്നു. ഒന്നിനും പിന്നെ അവിടെ അവൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നം സ്ഫുരിക്കുന്നില്ലല്ലോ. എങ്ങനെ ഈ സ്ഫുരണം എന്താണെന്ന് മനസ്സിലായി? ജഗസ്ഫുരണം. പിന്നെ ജഗത്ത് സ്ഫുരിക്കാതിരിക്കുന്ന എന്താണെന്ന് മനസ്സിലായി? രണ്ടും മനസ്സിലായി. അപ്പോൾ എന്താണ് പരമാർത്ഥമെന്ന് മനസ്സിലായി, പരമാർത്ഥത്തിൻ്റെ സ്വരൂപം എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ആ പരമാർത്ഥ സ്വരൂപം അതാണ്, ജഗത്ത് സ്ഫുരിക്കുമ്പോഴും ജഗത്ത് സ്ഫുരിക്കാതിരിക്കുമ്പോഴും നിലനിൽക്കുന്നതാണ് പരമാർത്ഥ സ്വരൂപം. ഏകരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ഒരു സ്ഥിതിയുണ്ടോ? ഉണ്ട്, നമ്മുടെ അനുഭവത്തിലുണ്ട്. ആ പരമാർത്ഥ സ്വരൂപത്തിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ജഗത് സ്ഫുരണത്തോടുകൂടിയിരിക്കുന്നത്. ഒരുവന്റെ ബുദ്ധി ഈ പറഞ്ഞ രീതിയിൽ ആ പരമാർത്ഥത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, കേവലമായ പരമാർത്ഥത്തിൽ പിന്നെ എങ്ങനെ അവന്റെ ഉള്ളിൽ പ്രശ്നങ്ങൾക്ക് അവസരം എവിടെ? ചോദ്യങ്ങൾക്ക് എവിടെ അവസരം വരുന്നു? അതാണ് മുക്തി എന്ന് പറയുന്നത്. മുക്തി വേറൊന്നുമല്ല. ആ പരമാർത്ഥത്തെക്കുറിച്ചുള്ള വ്യക്തതയ്ക്കപ്പുറം ഇവിടെ അദ്വൈതി മുക്തിയെക്കുറിച്ച് പറയുന്നു. ആ എനിക്ക് പരമാർത്ഥ ബോധമുണ്ട്, എന്നാൽ എനിക്ക് മുക്തിയില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഒരു ശ്രോതാവ് അങ്ങനെ പറയും, പരമാർത്ഥ ബോധം എനിക്കുണ്ട് പക്ഷെ മുക്തിയില്ല. അതിൻ്റെ അർത്ഥം ശരിയാണ്, താങ്കൾക്ക് പരമാർത്ഥ ബോധമുണ്ട്, പക്ഷെ ആ പരമാർത്ഥ ബോധത്തിൽ വ്യക്തതയില്ല, എന്തെങ്കിലും മുക്തി ഉണ്ടാകത്തില്ല. അപ്പോ ഉപദേശിച്ചുകൊണ്ട് കേട്ടതുകൊണ്ട് ഒരാൾ മുക്തനാകണമെന്നില്ല. ആകെയും ചെയ്യാം, അതും പറയും, ചർച്ച ചെയ്യും ഇനി വരുന്ന ഭാഗം. അപ്പൊ കേട്ടതുകൊണ്ടോ ഉപദേശിച്ചുകൊണ്ടോ ഒരാൾ മുക്തനായില്ലെങ്കിൽ അതിനൊരു പരിഹാരം വേണ്ടേ? മുക്തി സംഭവിക്കാത്തതിനുള്ള പരിഹാരം, ആ പരിഹാരം എന്താണ്? കേട്ടതിനെയും ഉപദേശിച്ചതിനെയും ആവർത്തിച്ച് ദൃഢപ്പെടുത്തുക, അതാണ് അതിൻ്റെ പരിഹാരം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, തമേവ അഭ്യതിരേകം ദൃഢയതി. അവിടെ ഉപദേശത്തിൽ അതാ ചെയ്യുന്നു, അതിനോട്ട് ഉറപ്പിക്കുന്നു. ഇതാണ് ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. ഭാഷകാരൻ ഉദാഹരണം പറയും, നല്ല ശുദ്ധമായ മിനുസമായ കണ്ണാടി അതിൽ അഴുക്ക് പറ്റിയിരുന്നാൽ മുഖം നോക്കിയാൽ ഒന്നും കാണത്തില്ല. അത് പ്രത്യേകിച്ചൊന്നും ആധാനം ചെയ്യാനില്ല, അതിൽ എന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കാനില്ല, അതിൻ്റെ പുറത്ത് വേറൊരു കണ്ണാടി വയ്ക്കേണ്ട കാര്യമില്ല. ആ കണ്ണാടി സ്വച്ഛതയുള്ളതാണെങ്കിൽ അതിനെ പിന്നീട് ഒന്നുകൂടി മിനുസപ്പെടുത്തേണ്ട ആവശ്യമില്ല, മറിച്ച് അതിൻ്റെ പുറത്തിരിക്കുന്ന അഴുക്ക് തുടച്ചു മാറ്റിയാൽ മാത്രം. അതാണ് അതിൻ്റെ സ്വച്ഛത എന്ന് പറയുന്നത്. അതിൽ ആധാനം ചെയ്യാനൊന്നുമില്ല, നിർമ്മാർജ്ജനം ചെയ്യാനേ ഉള്ളൂ. അതെന്ത് ചെയ്യേണ്ടി വരും? ആവർത്തിച്ച് ആവർത്തിച്ച് തുടച്ചു കളയേണ്ടി വരും, സോപ്പും സർഫും ഒക്കെ ഉപയോഗിച്ച് കഴുകേണ്ടി വരും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്, ദൃഢയതി എന്ന് പറയുന്നതാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് അവൻ്റെ വികല്പങ്ങളെ പരിഹരിക്കുന്നു, ബോധശൂന്യതയെ പരിഹരിക്കുന്നു, വിഭ്രാന്തിയെ ഇല്ലാതാക്കുന്നു. അതിനാണ് ഇവിടെ പറയുന്ന ദൃഢയതി, ദൃഢപ്പെടുത്തുന്നു എന്ന് പറയുന്നു. അസ്യ മഹതോഭൂതസ്യ നിശ്വസിതമേത ഋഗ്വേദ ഇത്യാദിന ച പ്രകൃതസ്യ ആത്മനോ നാമരൂപ കർമ്മ പ്രപഞ്ച കാരണതാം വ്യാജക്ഷാണഃ പരമാത്മാനം ഏനം ഗമയതി. അപ്പോൾ തുടർന്നു വരുന്ന ഭാഗങ്ങളിലെല്ലാം അമൃതത്വത്തിന് വിത്തം കൊണ്ട് ഒരു പ്രയോജനമില്ലെങ്കിൽ പിന്നെ അമൃതത്വത്തിന് കാരണമായിരിക്കുന്നത് എന്താണോ കാരണമായി ഇരിക്കുന്നത്, എന്തിനാണോ അങ്ങ് കാരണമായി ധരിച്ചിരിക്കുന്നത്, ആ അറിവിനെ എനിക്ക് ഉപദേശിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അറിവിനെ വേണം, അറിവിനെ ഉപദേശിക്കുക, അറിവിനെ പകർന്നു കൊടുക്കുക എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ അറിവിനെ എങ്ങനെയാ പകർന്നു കൊടുക്കുന്നത്? ആഹാരം പകർന്നു കൊടുക്കും, ജലം പകർന്നു കൊടുക്കണം. എന്റെ കയ്യിൽ കുറേയുണ്ട്, അങ്ങോട്ട് കൊടുക്കും. അറിവിനെങ്ങനെയാ പകർന്നു കൊടുക്കുന്നത്? അമൂർത്തമായിരിക്കുന്ന ഒന്നല്ലേ, മൂർത്തമായ ഒന്നല്ലേ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. ഇവിടെ യാജ്ഞവൽക്കയൻ തന്റെ സ്വത്ത് സമ്പത്ത് മൂർത്തമായതിനെ പങ്കുവച്ചു, അത് സാധിക്കും. അറിവെന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞ ചിസ്ഫുരണമാണ്. അതെങ്ങനെ പകർന്നു കൊടുക്കാൻ പറ്റും? മറ്റ് ഭൗതികമായ വസ്തുക്കളെ പകർന്നു കൊടുക്കുന്ന പോലെ അറിവിനെ പകർന്നു കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ പറയുന്ന എന്താണ്? ആ അമ്മണത്തിനെ പകരുന്നതിന് വേണ്ടി ഇവിടെ വീണ്ടും വീണ്ടും ശ്രുതി ഉപദേശിക്കുന്നു. യാജ്ഞവൽക്കയനം മുൻനിർത്തി അപ്പോൾ എങ്ങനെ അവിടെ ഒരു പകർച്ച എങ്ങനെ സംഭവിക്കും? അത് നമ്മൾ യുക്തിയുക്തമായി നോക്കിക്കഴിഞ്ഞാൽ സംഭവിക്കില്ല. അറിവിനെ പകർത്താൻ പറ്റത്തില്ല. അറിവിനെ പകർത്തുന്നതിന് ഒരു ഉപകരണമില്ല. കാരണം ആ ചിസ്ഫുരണം അത് തന്നെയാണ് സർവത്ര സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിലും നിന്നിലും അന്യനിലും എല്ലാം ആ ചിസ്ഫുരണമാണ്. അപ്പൊ എന്നിലും നിന്നിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെ ഞാനെങ്ങനെ നിനക്ക് പകർന്നു തരുന്നു, നീ എന്തിനു എനിക്ക് പകർന്നു തരണം? അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ചിത്സ്ഫുരണത്തെ കുറിച്ച്. ഇല്ല, ഏകവും അദ്വൈതവുമായിരിക്കുന്ന തത്വം ഒന്ന് അതിനെ കുറിച്ച് പറയുന്നു. അപ്പോ എങ്ങനെ സംഭവിക്കും? അപ്പോ അങ്ങനെ വിശേഷിച്ച് പകർന്നു കൊടുക്കാനൊന്നുമില്ല. പകർന്നു കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായ ഭാഷ പ്രയോഗിച്ച് പറയുന്നതാണ്. ചിലപ്പോൾ മഹാത്മാക്കൾ പറയുമ്പോൾ അത് അവർ മനസ്സിലാക്കി പറയും, സാധാരണക്കാരൻ പറയുമ്പോൾ മനസ്സിലാക്കാതെ പറയും. ഒരാൾ ഒന്ന് തീ ആവശ്യപ്പെട്ടു, നിങ്ങളോട് ആരോടെങ്കിലും ഒന്ന് തീ ആവശ്യപ്പെട്ടു, ശരി ഇതാ തീ എന്ന് പറഞ്ഞ് തീ കൊടുക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? അത് അമൂർത്തമായൊരു വസ്തുവാണ്, അഗ്നി കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെന്താ സംഭവിക്കുന്നത്? തീപ്പെട്ടി എടുത്തു കൊടുക്കും, ഇതാ പിടിച്ചോ, ഇതല്ല ഞാൻ ചോദിച്ചത്, തീയാ ചോദിച്ചത് എന്ന് പറഞ്ഞാൽ കാര്യമുണ്ടോ? ഇല്ല, നീ ചോദിച്ചത് തീയാണ്, പക്ഷെ എനിക്ക് തീപ്പെട്ടി തരാൻ പറ്റും. വാദപ്രതിവാദം നടത്തിയത് കാര്യമുണ്ടോ? പലരും പറയപ്പെടുന്ന അതാണ്, ഇത്രയും കാലം കേട്ടിട്ട് ഒരു ബോധം ഉണ്ടാകുന്നില്ല, പഞ്ഞിക്കെട്ടുകളുടെ കംപ്ലൈന്റാണ്. ചോദിക്കുന്ന എന്തോന്ന് തീ, കൊടുക്കുന്ന എന്തോന്ന് തീപ്പെട്ടി. എനിക്ക് തീപ്പെട്ടി വേണ്ടെന്നാ പറയുന്നത്, തീ വേണം. തീ ഒട്ട് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം പിന്നെ വഴക്ക് കൂടാതെ എന്ത് ചെയ്യും? പരാതി പറയാതെ എന്ത് ചെയ്യും? തീ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. പകർന്നു കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ആലങ്കാരികമായ ഭാഷ. അങ്ങനെ പറയുന്നു എന്നിരുന്നു. അറിവിനെ ആർക്കും പകർന്നു കൊടുക്കാൻ പറ്റും? അറിവിനെ ആർക്കെങ്കിലും എന്തെങ്കിലും പകർന്നു കൊടുക്കാൻ പറ്റിയാൽ തീയും കൊടുക്കാൻ പറ്റും, തീപ്പെട്ടിയുടെ സ്ഥാനത്ത്. ഓ, തീ എനിക്ക് തരാറുണ്ട് എന്നാണ്, തീക്കൊള്ളി തരാറുണ്ട്. തീയല്ല തന്നെ, തീക്കൊള്ളിയാണ്, തീയാണ് തന്നത്. അത് സാധ്യമല്ല, പകരാൻ പറ്റിയൊരു സാധനമുണ്ട്. പിന്നെ തീപ്പെട്ടി കൈ കെട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവനാണെങ്കിൽ എന്ത് ചെയ്യും? അവൻ തീയെ കണ്ടെത്തും. അതിനുള്ള ബുദ്ധി വേണം. ഒരു ശിശുവിന്റെ കയ്യിലാണ് കൊടുക്കുകയാണെങ്കിലോ, തീപ്പെട്ടി കൊടുത്തി കഴിഞ്ഞാൽ തീക്ക് പകരം അവൻ അതിനെ നനച്ചുകളെ, എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടല്ലോ. തീയിട്ടുണ്ടാകത്തു അതാ സംഭവിക്കുന്നത്. ഇപ്പൊ പരാതി പറഞ്ഞിട്ട് കാര്യം വല്ല ഉണ്ടോ? ഒന്നുമില്ല. എന്നുവെച്ചാൽ ഇവിടെ പറയുന്നത് ജഗത്ത് സ്ഫുരിക്കുന്നു, ആ സ്ഫുരണം എന്ന് പറയുന്നു ഓരോ ജീവന്റെ ഉള്ളിനെ സ്ഫുരിക്കുകയാണ്. പിന്നെ അവിടെ എന്താണ്? ഇവിടുത്തെ തീപ്പെട്ടി എന്ന് പറയുന്നത് ശ്രുതിയാണ്. ശ്രുതി അത് നമ്മളെ ബോധിപ്പിക്കുന്നു. അത് സ്വയം തന്റെ ഉള്ളിൽ സ്ഫുരിച്ചിട്ടും തനിക്കത് ബോധിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് ശ്രുതി. ശ്രുതി എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ശ്രുതി എന്ന് പറഞ്ഞാലും ഗുരു എന്ന് പറഞ്ഞാലും ഒന്ന്, ഒന്ന് രണ്ടായി കാണരുത്. അത് എന്ത് ചെയ്യുന്നു? അവന്റെ ഉള്ളിൽ അതിനെ സ്ഫുരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ശരിയാണ്, അല്ല. പക്ഷെ ആ ശ്രുതി അവനിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ കണ്ണാടിയിലെ മാലിന്യം മാറ്റുന്നത് പോലെ അത് മാറ്റുന്നു. പക്ഷുകാരൻ അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. ആർക്കും ജ്ഞാനത്തെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല. ആകെ ചെയ്യുന്ന എന്താണ്? ആ മാലിന്യത്തെ മാറ്റുക, അത് മാത്രമേ ഉള്ളൂ. ശ്രുതി അതേ ചെയ്യുന്നു. ശരി, പ്രകാശത്തെ ജ്വലിപ്പിച്ചിട്ടല്ലേ ഇരുളിനെ മാറ്റുന്നത്. അതുപോലെ ഇവിടെയും പ്രകാശത്തെ ജ്വലിപ്പിച്ച് ഇരുളിനെ മാറ്റുന്നില്ലേ? ശരിയാണ്, അവിടെ പ്രകാശം ജ്വലിക്കുന്നില്ല, അതുകൊണ്ട് തീപ്പെട്ടി വരച്ച് പ്രകാശത്തെ ജ്വലിപ്പിച്ച് ഇരുളിനെ മാറ്റുന്നു. ഇവിടെയാണെങ്കിലോ ഇത് നിത്യമായി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയും ശ്രുതി നിസ്സഹായമാണ്. ചിത്ത് സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് അതിനെ സ്ഫുരിപ്പിക്കുന്നത്? അപ്പൊ അതുപോലെ കണക്കാക്കരുത്, അഗ്നിയെപ്പോലെ. ഇത് ചിത്ത് സ്ഫുരണം സദാ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്രുതി വന്ന് എന്ത് ചെയ്യുന്നു? ആ മാലിന്യത്തെ മാറ്റുന്നു. പുറമേ നിന്ന് ഒരു പ്രകാശത്ത് കൊണ്ടുവന്നു, അവിടെ പ്രകാശിപ്പിച്ചിട്ടല്ല, തന്റെ മുമ്പിലിരിക്കുന്ന കണ്ണാടിയിൽ നോക്കി തന്റെ തന്നെ മുഖത്തെ തിരിച്ചറിയുന്നു. അതുപോലെ എന്താണ്, എന്തുകൊണ്ടത് തിരിച്ചറിയുന്നത്? അത് തനിക്ക് അഭിമുഖമായതുകൊണ്ടാണ്. തിരിച്ചു പിടിച്ചാൽ കാണാൻ പറ്റും? പറ്റുന്നില്ലല്ലോ. അപ്പോൾ തന്റെ ഉള്ളിൽ തന്റെ തന്നെ അന്തർധാരയായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബോധത്തെ ശ്രുതി പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ദൃഷ്ടാന്തം പോലും പറയാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പറയുന്നത് കേവലം ഒരു തിരിച്ചറിവ് മാത്രമാണ്, അതിനപ്പുറമൊന്നും സംഭവിക്കുന്നില്ല. കേവലമായ ഒരു തിരിച്ചറിവ്. അത് ഒരാളിൽ ഈ തത്വശ്രവണത്തിലൂടെ ആ ബോധം അവന്റെ ഉള്ളിൽ പ്രകാശിക്കണം. പ്രകാശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് പല വഴികളും. അതിലൊന്നാണ് ഇവിടെ പറയുന്ന ദൃഢഹേതി എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് അസി മഹതോ ഭൂതസ്യ, ഈ മഹാഭൂതത്തിന്റെ, ഭൂതപ്രേതങ്ങളുടെ ഭൂതമല്ല ഇത്, ഈ തത്വത്തിന്റെ എന്നർത്ഥം. ഇവിടെ പറഞ്ഞ ഈ ചിത്സ്ഫുരണത്തിന്റെ നിശ്വസിതം ഹേതത് ഋഗ്വേദ യജുർവേദ സാമവേദ, അതുകൊണ്ടാണ് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു കൊണ്ട്. നമ്മൾ ശാസ്ത്രത്തിലൂടെ അറിവ് സമ്പാദിക്കാൻ ശ്രമിക്കുന്നു. അത് കൊണ്ടാണ് ശ്രുതി പ്രത്യേകം പറയുന്നത് ഈ മഹാഭൂതത്തിന്റെ നിശ്വാസമാണ്, അതിന്റെ പ്രകാശനമാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ശാസ്ത്രത്തിനെങ്ങനെ അതിനെ പ്രകാശിപ്പിക്കാൻ പറ്റും? സ്വയം അതിന്റെ പ്രകാശനമാണ് ശാസ്ത്രമെങ്കിൽ ശാസ്ത്രത്തിനതിനെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. പിന്നെ ശാസ്ത്രം പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നതോ അത് സ്വയം ശാസ്ത്രമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടു ശരിയാണല്ലോ. രണ്ടു തരത്തിലും പറയുന്ന അതുകൊണ്ടാണ് ആ മഹാഭൂതത്തിന്റെ നിശ്വാസമാണ് ഇതല്ല. അപ്പോ ഇവിടെ അതിൽ നിന്ന് വേറെ ശാസ്ത്രമോ ശാസ്ത്രം പ്രകാശിപ്പിക്കുന്ന അറിവിനോ വേറെ തിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതാണ് താഴെ പറഞ്ഞ എന്താണ് അത് വിട്ടുകളയരുത്. യഥാചിത് സ്ഫുരണരൂപം വിനാ സ്ഥിതികാലേ സ്ഫുരണ ശൂന്യം ജഗച്ചിദ്രൂപേ കല്പിതം ഇതി ഐക്യം ഉക്തം. ആ ഏകത്വം ഐക്യം എന്ന് പറയുന്നതാണ് ജ്ഞാനത്തിന്റെ ഏകത്വം എന്ന് പറയുന്നതാണ്. ജ്ഞാനത്തെ സൃഷ്ടിച്ചെടുക്കുന്ന ഒന്നല്ല, സൃഷ്ടിക്കപ്പെടുന്ന ഒന്നല്ല എന്ന് പറയുന്നത് അതാണ്. നമ്മൾ പറയാറുണ്ട് ആത്മബോധം അത് ആത്മാവിൽ നിന്ന് അന്യമായ ഒന്നല്ല, അത് തന്നെയാണ് സ്ഫുരിക്കുന്നത്. വേദബോധം ആ പരമാത്മാവിൽ നിന്ന് അന്യമല്ല, വേദം പരമാത്മാവിൽ നിന്ന് അന്യമല്ല. അതെല്ലാം ചേർത്തുകൂടെ പറഞ്ഞു ജഗത്. അപ്പോൾ അത് ആണ് ശ്രുതി ബോധിപ്പിക്കുന്നത്, ഈ ഐക്യത്തെ. അത് ശ്രുതി എങ്ങനെ ബോധിപ്പിക്കുന്നു? പരമാത്മാവ് അതിനെ പ്രകാശിപ്പിക്കുന്നു ആ ബോധത്തെ. അപ്പോൾ പരമാത്മാവ് പ്രകാശിപ്പിക്കുന്ന ഈ ബോധത്തെ, തൻ്റെ ഉള്ളിൽ സ്ഫുരിക്കുന്ന ഈ ബോധത്തെ ഒരാൾക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റും? എന്ത് ജ്ഞാനം എന്ന് പറഞ്ഞ് എങ്ങനെ പരിഹസിക്കാൻ പറ്റും? അത് സാധ്യമെന്നല്ല അല്ലെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.